കാരാന്ത പുല്ലിംഗത്തില് ഹരിശബ്ദവും സരിശബ്ദവും ഹരിഹി ഹരി ഹരേഹ സഖിശബ്ദം സഖ സഖായോ സഖായ വ്യത്യാസം വരുന്നു. സഖി എന്നുള്ളത് സഖ എന്നാകുന്നു. അതിനെ നകാരാന്തമാക്കി പ്രക്രിയകൾ ചെയ്യുമ്പോൾ സഖിയാവുന്നുള്ളിടത്ത് സഖ്യര സംബുദ്ധ പ്രകാരം നിത്യോത് ആക്കി അച്ഛനെഴുതി വൃദ്ധി വന്ന് സഖായ സഖായ വ്യത്യാസം വരുന്നു ഹരിശബ്ദമായിട്ട്. പിന്നീട് വരുന്നത് പഞ്ചമിയില് ഷഷ്ടിയില് എണ്ണ വന്നിട്ട് ഖത്യാത് പരസ്യ പ്രകാരം ഊ വരുമ്പോൾ സഖ്യുഹു സഖ്യുഹു. പിന്നെ സപ്തമി ഏകദിനത്തിൽ ഔത്ത് വരുമ്പം സഖ്യു എണ്ണുവെന്ന് ഔ വരുന്നു. ഇതാണ് വിശേഷം. ശേഷം ഹരിവത് അടുത്ത് പറയുന്നു പതിഹി സമാസയേവ കിസജ്ഞ പതിഹി സമാസേവ. പതിശബ്ദത്തിൽ സമാസത്തിന് സമാസത്തിൽ മാത്രമേ ഉള്ളൂ ഗിസഞ്ഞ. ശേഷോഖ്യസഗി 1-4-7 അടുത്ത് പറയുന്നു പതി സമാസേവ 1-4-8. ഹർസ്വീകാര ഉകാരാന്തങ്ങൾക്കെല്ലാം ഗിസഞ്ഞ വിധിച്ചു, അതിൽ സഖി ഒഴിവാക്കി. അതിൽപ്പെടുന്ന ഒരു ഹ്രസ്വ ഇകാരാന്തമാണ് പതി. പറയുന്നു ആ കേവലമായ പതി ശബ്ദത്തിന് വിസഞ്ഞ ഇല്ല. പിന്നെ അത് സമാസത്തിൽ വരുമ്പോഴേ ഉള്ളൂ. പതിക്കില്ല, ഗണപതിക്കുണ്ട്. ഗണപതി എന്ന് പറയുമ്പോൾ ഗണാനാം പതി. അത് സമാസത്തിലായി. സമാസത്തിൽ ഗണാനാം പതി ഗണപതി അവസാനം വന്നു പതി ശബ്ദം. അപ്പൊ അതിന് അവിടെ ഗിസഞ്ഞയുണ്ട്, കേവല ശബ്ദത്തിനില്ല. അപ്പൊ ഗിസഞ്ഞയെ നിമിത്തമാക്കിയിട്ടുള്ള ഒരു സൂത്രങ്ങളും പ്രവർത്തിക്കത്തില്ല. ബാക്കി നമുക്കറിയാവുന്നുള്ള കാര്യമാണ്. പതി സൂന്നിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഉകാരം ലോപിച്ചു. പിന്നെ എടുത്തു വെച്ചപ്പം പതി പതി ഔന്നിരിക്കുമ്പോ ഈ കാണിച്ചു വരുമോ? പ്രഥമയോഹോ പൂർവസവർണ്ണ ദീർഘം വന്നു പതി. ഹരിശബ്ദം പോലെ തന്നെ വികാരാന്തം തന്നെ. പതി ജസന്നിരിക്കുമ്പോ ജസിജ പ്രകാരം പതി ശബ്ദത്തിന് ഗുണം വന്നു. ഹരിശബ്ദം ഓർത്താൽ മതി. പതി ജസ് വികാരത്തിന് ഗുണം വന്നു, യകാരം വന്നു, അയാദേശം വന്നു. ഗുണം ഏ ഐ പതയ. ഹേ പതി സൂന്നിരിക്കുമ്പോ ഹർസ്വസ്യ ഗുണ. പതി എന്ന് പറയുന്നത് എന്തായി മാറും? പതേ. അടുത്ത് ഹേഹർസ്വ സമ്പുദ്ധേ ലോപിച്ചു. ഹേ പതേ, ഹേ പതി, ഹേ പതയ. പതി അമ്മന്നിരിക്കുമ്പോ അമ്മിപ്പുറോഹ പതിം. പതി എന്നുള്ളടത്ത് പ്രഥമയോ പുറസോർണ. പതീൻ എന്നുള്ളടത്ത് പ്രഥമയോഹോ പുറസോർണ ദീർഘം വന്നു. തസ്മാസോ നുംസി നത്വം വന്നു പതീൻ. അണ്ണത്വം വരുമോ? എന്തുകൊണ്ട്? നിമിത്തമില്ല. ഇനി പതി ടാന്നിരിക്കുന്നു. ഇവിടെ സൂത്രം വരുന്നു അങ്ങോനോ അസ്ത്രീയം വരേണ്ടാണ്. പക്ഷെ അത് വരണമെങ്കിൽ എന്ത് വേണം? ഇവിടെ പറഞ്ഞു പതിഹി സമാസ ഏവ സമാസത്തിൽ മാത്രമേ ഗിസഞ്ഞയുള്ളൂ. ഇത് കേവല പതിശബ്ദമാണ്. വേറെന്തിന്റെ കൂടെ വരുമ്പോഴാണ് സമാസമാകുന്നത്. അപ്പോൾ പതിയിട്ട എണ്ണു ഒന്നു പത്യ. വിശേഷിച്ചൊരു സൂത്രം പ്രവർത്തിക്കുന്നെങ്കിൽ നമ്മൾ പഠിച്ച സാമാന്യ സൂത്രങ്ങൾ പ്രവർത്തിക്കും. പതിയിട്ട പത്യ പതിഭ്യാം പതി ബിഹി. അവിടേക്ക് എന്തോ സംഭവിക്കും? വിസർഗം വേറെ സംഭവിക്കാനില്ല. പത്യ പതിഭ്യാം പതിഭി പതിങ്ങേ ഭേർങ്ങിതി എന്നുള്ള സൂത്രം പ്രവർത്തിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? വിസഞ്ജ. അപ്പൊ പിന്നെ എന്തുവരും? കാണിച്ചു വന്നു ഏ പതിയിലെ വികാരത്തിന് എണ്ണു വന്നു പത്യേ പത്തു വന്നില്ല. അത് പഴയതുപോലെ ആയതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നു. പത്യേ പത്യ പത്ത് യു ആ പത്യ പത്യേ ഇഗണിച്ച് വരുന്നു, വേറൊന്നും വരുന്നില്ല. വിസഞ്ജയില്ലാത്തതുകൊണ്ടൊന്നും സംഭവിക്കുന്നില്ല. അപ്പോ വിസഞ്ജയില്ലാത്തതുകൊണ്ട് ഇവിടെ പത്യ പത്യെന്ന് വന്നു. ഇനി ഗണപതി ശബ്ദം നോക്കുക. ഗണപതി സുഖന്നിരിക്കുമ്പോൾ എന്തുവരും? വിസഞ്ജ വന്നിട്ട് എന്തുവരും? ഗണപതി സുഖന്നിരിക്കുമ്പോൾ എന്തുവരുന്നു? ഗണപതിഹി. ഗണപതി ആവുന്നിരിക്കുമ്പോ എന്തുവരുന്നു? ഗണപതി. ഗണപതി ജസന്നിരിക്കുമ്പോ ജസിച്ച. ഗണപതയ ഗണപതി ഏ വന്നു, അയ്യാദേശം വന്നു. ഗണപതയ ഹേ ഗണപതി സൂന്നിരിക്കുമ്പോ ഹർസ്വസ്യ ഗുണ ഹേ ഹർസ്വ സമുദ്ര ഹേ ഗണപത്തേ ഗണപതി ഗണപതയ ഗണപതി അമ്മന്നിരിക്കുമ്പോ അമ്മിപൂർവ ഗണപതി ഗണപതി ഗണ ദ്വിതീയഭവനം ഗണപതീൻ തസ്മാച്ഛസോ പ്രഥമേ പുരുസവർണ തസ്മാച്ഛസോ ന പുംസി ഗണപതി ട ഇവിടെ എന്തോരും ശേഷോഭ്യസഖി. പക്ഷെ ഇവിടെ പറഞ്ഞു പതി സമാസ ഏവ നിയമം ചെയ്തിരിക്കുകയാണ്. പതി ശബ്ദത്തിന് സമാസത്തിൽ മാത്രമേ ഗിസഞ്ഞവർ, ഇത് സമാസമാണ്. അപ്പൊ എന്തേലും ഇവിടെ ഗിസഞ്ഞവർ പതി സമാസ ഏവ നിയമം ചെയ്തിരിക്കുകയാണ്. പതി ശബ്ദത്തിന് ഗിസഞ്ഞ വന്നാൽ സമാസത്തിലെ വധു. ഇവിടെ ഗണപതി ഗണാനാം പതി സമാസമാണ്. ഗിസഞ്ജ വന്നു കഴിഞ്ഞാൽ എന്തുവരും? കേസൂത്രം വാങ്ങുന്ന അസ്ത്രീയ പറഞ്ഞിട്ട് എന്തുവരും? പരത്തിലിരിക്കുന്ന ടാക്ക് എന്തുവരും? നാ വരുമ്പം ഗണപതി നാ ഗണപതി നാ ഗണപതി അണ്ണാന്ന് വരുമോ? എന്തുകൊണ്ട്? നിമിത്തമില്ല. ഗണപതി നാ ഗണപതിഭ്യാം ഗണപതി ബിഹി. പതി ശബ്ദത്തിന് എങ്ങനെയാ വന്നത്? പത്യ പതിഭ്യാം പതിബിഹി ഗണപതിനാ വ്യത്യാസം മനസ്സിലാക്കണം. ഗണപതിഭ്യാം ഗണപതി ബി. ഇനി ചതുർത്ഥിയിൽ ഏകവചനത്തിൽ പതിശബ്ദത്തിൽ എങ്ങനെ വന്നു? പത്യേ എണ്ണു വന്നു. ഇവിടെയാണെങ്കിലോ ഗണപതി ഇങ്ങനെയിരിക്കുമ്പോൾ എന്തുവരുന്നു? ആദ്യ സൂത്രം വരുന്നു പതി സമാസേവ. പിന്നെ എന്തുവരുന്നു? ഗുണം വരുന്നു ഗേർ നീതി. അപ്പം ഗണപതി എന്നുള്ള എന്തായി മാറും? ഗണപതേ. പരത്തിലെന്തായിരിക്കുന്നത്? ഏ ഇരിക്കുമ്പോൾ എന്തുവരുന്നു? ഏച്ചോ അയവായവ അയ്യ് ഗണപതയ് ഗണപതയ് ഏ. ഇപ്പം എന്തുവരുന്നു? ഗണപതയേ ഗണപതിയേ എന്ന് വരുന്നില്ല. എന്തുകൊണ്ടാണ്? അയ്യോ എന്നോ എന്താണ് ഗണപതിയെ എന്ന് വരാത്തത്? ഗണപതയേ ഏ എന്ന് പറയുന്നത് ഹ്രസ്വമാണോ ദീർഘമാണോ? ദീർഘം. പക്ഷെ മലയാളത്തിൽ ചിലപ്പോൾ എഴുതും ഗണപതയേ എന്ന് ഹ്രസ്വമായിട്ട്. അത് ശരിയല്ല. മലയാളത്തിൽ ചിലയിടത്ത് ദീർഘത്തിന് ഹ്രസ്വം വരുമെങ്കിലും മലയാളത്തിലും ഗണപതയേ ദീർഘം തന്നെയാണ്. ചിലത് അറിയാൻ വയ്യാതെ ഹരി ശ്രീ ഗണപതിയെ എന്നുമാന്നായിരുന്നു ഹ്രസ്വത്തിൽ. അപ്പോ ദീർഘം തന്നെയാണ് ഗണപതയേ. പിന്നെ ചിലർ ഗണപതിയെ എന്നെഴുതും. മലയാളത്തിൽ അങ്ങനെയൊക്കെ എഴുതും. പക്ഷെ മലയാളത്തിലിപ്പോ ഒരാൾ ഗണപതിയെ എഴുതിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് പ്രയോഗമെങ്കിൽ അങ്ങനെ തന്നെ വരാൻ പറ്റൂ. സംസ്കൃതത്തിൽ എന്തായാലും പറ്റത്തില്ല. എന്തുകൊണ്ട്? അവിടെ വ്യക്തമായി പാണിനിയുടെ നിയമമാണ്. ഗുഹരംഗിതി ഗിത്ത് പരവിരുന്ന ഗുണം വരും. ഗുണം വന്നു കഴിഞ്ഞാൽ ഏച്ചോ അയ്യാദീശം വരും. ഗണപ്പയ്യേ എന്നേ വ്യർത്ഥം. ശരിയായ രൂപം അത് തന്നെയാണ്. പിന്നെ തെറ്റിച്ചെഴുതി ഗണപതിയെ നാക്കിയാൽ ഒരുപാട് തെറ്റിച്ചെഴുതിയിട്ട് വേറെ സൂത്രം നമ്മൾ ഉണ്ടാക്കണം അതിനെ ശരിയാക്കാൻ വേണ്ടി. അത്രയും കാലം അത് തെറ്റുകയാണ്. അതുകൊണ്ട് ഗണപതയ്യേ എന്നേ വ്യർത്ഥം. ഗണ അടുത്ത് പതിഭ്യാം പതിഭ്യ കേവല ശബ്ദത്തിന് ഗണപതിയാണെങ്കിലോ ഗണപതിഭ്യാം ഗണപതിഭ്യ. പഞ്ചമിയിലും ഷഷ്ടിയിലും ഹസി ഹസിരിക്കുന്നിടത്ത് പതി ഹസന്നിരിക്കുന്നു, ശേഷിക്കുന്നു അസ്. പതി ഹസന്നിരിക്കും, എന്ത് സംഭവിക്കും? ഇഗോ എണച്ചു വരുന്നു. പത്തി ഹസന്നിരിക്കുമ്പോ ഏത് വരുന്നു? ഖ്യത്യാത് പരസ്യം. നേരത്തെ പറഞ്ഞു തിശബ്ദത്തിന്റെ പരത്തിൽ എണ്ണാദേശം വന്ന തിശബ്ദത്തിന്റെ പരത്തിൽ അസിരുന്നു കഴിഞ്ഞാൽ ആ അസിന്റെ അകാരത്തിന് ഉകാരം വരും. നേരത്തെ പറഞ്ഞു ഖ്യത്യാത് പരസ്യം. തിശബ്ദത്തിന്റെ ഇകാരത്തിന് എണ്ണാദേശം വന്നതിന് ശേഷം പരത്തിൽ അസിരുന്നു കഴിഞ്ഞാൽ ആ അസിന്റെ അകാരത്തിന് ഉകാരം വരും. പത്യസ് എന്നുള്ള എന്തായി മാറും? പത്യുസ് പത്യുഹു. ഇവിടെ ഗേർഗിതി വരുന്നില്ല. എന്തുകൊണ്ടാണ്? ഇസഞ്ഞില്ല. പതിങ്ങസി പതി അസ് പത്ത് ഇ അസ് പത്യുസ്. അവിടെ ഖത്യാത് പരസ്യ. അതിനാണ് അവിടെ നേരത്തെ ഖിക്ക് ഉദാഹരണം വന്നു, ഇപ്പൊ തീക്ക് ഉദാഹരണം വന്നു. പത്യുസ് പത്യുഹു. പിന്നെ ഷഷ്ടിയിലാണെങ്കിലോ ഏകോചനത്തിൽ പതി അസന്നിരുന്നു, ഇത് തന്നെ സംഭവിക്കും. എന്തുവരും? ഏകോചനച്ചി എണ്ണ് വരും. പാത്ത് അസ് അകാരത്തിന് എന്തുവരും? ഹത്യാത്പരസ്യ പ്രകാരം പോകുന്നു. പത്യുസ് പത്യു. പഞ്ചമി ഏകോവിനും ഷഷ്ടി ഏകോവിനും ഒരുപോലെ തന്നെ. ആശയം ഗണപതി ശബ്ദമാണെങ്കിൽ പതി സമാസേ ഏവ പ്രകാരം എന്തുവരും? ഗേർഗിതി ഗിസഞ്ഞു വന്നു. ഗേർഗിതി ഗേർഗിതി ഗുണം വന്നു. ഗണപതേ ഗണപതേ അസ് പഞ്ചമീന ഷഷ്ടി ഗണപതേ അസ്. പിന്നീട് ഹസിംഗസോസ്റ്റ പൂർവ്വരൂപം നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഗണപതേ സകാരത്തിനെടുത്തും വിസർഗം വരുമ്പം ഗണപതേ ഇങ്ങനെ രൂപം മാറി വരുന്നു. ഗണപതേ പതിയുടെ എങ്ങനെയായിരുന്നു? രണ്ടും തമ്മിലൊരു ബന്ധമില്ല. അടുത്ത് പത്തിഹു എന്നൊന്ന്, ഇവിടെ ഗണപതേ എന്നൊന്ന്. രണ്ടത്തും പതിശബ്ദം തന്നെ. വ്യത്യാസം പറഞ്ഞു ഗണപതേ. അടുത്ത് പഞ്ചമി ദ്വിവചനത്തിൽ പതിഭ്യാം. പഞ്ചമി ബഹുവചനത്തിന് എന്തുവരുന്നു? പതിഭ്യ പതിഭ്യാം പതിഭ്യ. പിന്നെ ഗണപതിഭ്യാം ഗണപതിഭ്യ. പിന്നെ ഷഷ്ടി ദ്വിവചനത്തിൽ ആദ്യം പതിശബ്ദം എടുക്കുക. പതിയോസ് എന്നിരിക്കുമ്പോൾ ഇഗോയണ ചെയ്യണമെന്ന് പത്യോസ് പത്യോഹോ വൃത്തിവിസർഗം. പത്യോസ് പത്യോഹോ പതിയോസ് പത്യോസ് പത്യോഹോ ആയിരുന്നു. പത്യോസ് പത്യോഹോ ഗണപതി ശബ്ദമാണെങ്കിലോ ഗണപതി ഓസ് ഗണിച്ച് വരുന്നു ഗണപത്യോസ് ത്വം വിസർഗം വരുമ്പം ഗണപത്യോഹോ വ്യത്യാസമൊന്നുമില്ല. പതി ആം നിരിക്കുന്നിടത്ത് ഹസ്വനദ്യാപോ നുട്ട് വേറെ സൂത്രങ്ങളൊന്നുമില്ല. പതി നാം നാമി പതി നാം ഗണപതീനാം പതീനാം ഗണപതീനാം വ്യത്യാസമൊന്നുമില്ല. സപ്തമിയില് പതി കേവലമായ പതി പതിങ്ങിന്നിരിക്കുമ്പോൾ എന്ത് വരും? പതിന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? നേരത്തെ സൂത്രമാണ് ഇത പരസ്യ നേര ഔത്ത് ഇക്കാരത്തിന്റെ പരത്തിലിരിക്കുന്ന നീക്ക് ഔത്ത് വരും. പതി ഈ ഉണ്ട് പരത്തിലിരിക്കുന്നു നീ അതിനകത്ത് വന്നു. അപ്പോ പതി ഔന്നിരിക്കുമ്പോ ഏത് വരും? ഈ കണച്ചി പത്യവും. ഗണപതിയാണെങ്കിലോ ഗണപതി നീന്നിരിക്കുമ്പോ ആദ്യം പതിഹി സമാസയേവ വിസഞ്ഞ വന്നു. വിസഞ്ഞ വന്നു കഴിഞ്ഞാൽ എന്തുവരും? അച്ചഘേഹേ. ഗണപതിയിലെ ഇകാരത്തിന് അകാരം വന്നു, പരത്തിലിരിക്കുന്ന നീക്ക് ഔം വന്നു. ഗണപതി ഇകാരത്തിന് അകാരം വന്നു, പരത്തിലിരിക്കുന്ന നീക്ക് ഔം വന്നപ്പോൾ എന്തോന്നു? ഗണപത ഔന്നിരിക്കുന്നിടത്ത് എന്തോന്നു? വൃദ്ധി വന്നു. ഹരൗ ഗണപതൗ അങ്ങനെ വരുന്നു. വികാരാന്തത്തിന് ഹരൗ എന്ന് വരും. അതുപോലെ ഗണപതൗ മറ്റിടത്താണെങ്കിലോ പത്യൗ. അവിടെ ഒരു വികാരം കൂടെ അധികമായിട്ട് വരും. പിന്നെ പത്യോഹോ വ്യത്യാസമൊന്നുമില്ല. പതിയോസം നിരുന്നപ്പോൾ എണ്ണു വന്നു, സകാരത്തിന് ഋത്തു വിശ്രമം വന്നു. പത്യോഹോ ഗണപതി ഓസം നിരിക്കുന്നിടത്തോ എണ്ണു വന്നു, ഓസം വന്നു. ഗണപത്യോഹോ പതിസു പതിഷു പതിശ ഗണപതിസു ഗണപതിഷു. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗിസഞ്ഞ വന്നു കഴിഞ്ഞാൽ ഹരിശബ്ദം പോലെ രൂപങ്ങൾ വരും. ഗിസഞ്ഞ വന്നില്ല എന്നുണ്ടെങ്കിൽ വ്യത്യാസം വരുന്നത് ഖത്യാത് പരസ്യം എന്ന് പറയുന്ന ഒരു സൂത്രം വരുന്നു. വിദുദ്ധ്യാം അല്ല ഔത്ത്, വിദുദ്ധ്യാം വന്നില്ല ഔത്ത് എന്നുള്ള സൂത്രം വരുന്നു. പറഞ്ഞിരിക്കുന്നത് പതി സമാസേവ ഗിസഞ്ഞു ഗിസഞ്ഞു എന്ന് എഴുതിയിട്ടതിന് ശേഷം രണ്ടെന്ന് ഇട്ടിരിക്കുന്നു. എന്തിനാണ്? ഷഷ്ടി ഏകവനു പഞ്ചമി ഏകവനു ഷഷ്ടി ഏകവനു പത്യുഹു എന്ന രൂപം വരും പതിശബ്ദത്തിന്. അവിടെ സൂത്രമാണ് വിശേഷിച്ചു വന്നത്. ഖത്യാത്പരസ്യ അടുത്ത് പത്യൂന്ന് കൊടുത്തിരിക്കുന്ന ഏത് രൂപമാണ്? സപ്തമിയോഗം. അവിടെ ഏത് സൂത്രമാണ് വിശേഷിച്ചു വന്നത്? ഔത്ത്. ശേഷം ഹരിവത്, ബാക്കിയെല്ലാം ഹരിശബ്ദം പോലെ. സമാസേതു സമാസത്തിലാണെങ്കിലോ ഭൂപതയെ, നമ്മൾ ഭൂപതിയല്ല ശ്രദ്ധിച്ചത്, ഗണപതി തന്നെയാണ്. ചതുർത്ഥിയിൽ എന്നുവെച്ചാൽ അവിടെ മുതലേ വ്യത്യാസം വരുന്നുള്ളൂ എന്നർത്ഥം. അതുവരെ വ്യത്യാസം വരുന്നില്ല. ഇപ്പൊ ഭൂപതി സൂന്നിരിക്കുന്നിടത്ത് എന്തുവരും? ഭൂപതി ഹി, ഭൂപതി ആവുന്നുള്ളിടത്ത് ഭൂപതി. എന്താ ഭൂപത്യ ഒന്നും വരാത്തത്? പ്രഥമയോഹോ പൂർവ്വ സവർണ ദീർഘം വരുന്നു. ഭൂപതി, ഭൂപതി ജസന്നിരിക്കുന്നിടത്ത് സൂത്രം വന്നു ജസിച്ച ഭൂപതയ ഗുണം വന്ന ആദേശം വന്നു. ഹേ ഭൂപതി സൂന്നിരിക്കുന്നിടത്ത് പ്രസൂസ്യ ഗുണ ഹ്രസ്വാദ് സമ്പുദ്ധ. ഹേ ഭൂപത്തെ ഭൂപതി ഹരിഹി ഹരി. ഹേ ഭൂപത്തെ, ഹേ ഭൂപതി, ഹേ ഭൂപതയ ഭൂപതി അം അമിപുരുഹ ഭൂപതി അം ഭൂപതി ഭൂപതി. എന്താവുന്നത്? ഭൂപതി ശസന്നിരിക്കുന്നിടത്ത് പ്രഥമേഹോ പൂർവസോർണ തസ്മാത് ചസോ നഹ പുംസി ഭൂപതീൻ സമാസേവ. സമാസമായതുകൊണ്ട് ഇവിടെ വിസഞ്ജയുണ്ട്. അതുകൊണ്ട് ഭൂപതി ടാന്നിരിക്കുന്നിടത്ത് എന്തുവരും? അങ്ങോ നാസ്തി അന്നാ വന്നു ഭൂപതി ന. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുമ്പ് പഠിച്ച സൂത്രങ്ങൾ ഓർമ്മയുള്ളവർക്ക് മാത്രമേ ഇനി ഇതിൻ്റെ കൂടെ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് ഓർമ്മിച്ചിരിക്കും. അല്ലാത്തവർക്ക് ഇവിടെ വെച്ച് ടാറ്റ ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ പിന്നെ ഒരേ ഒരു വഴി എന്ന് വെച്ചാൽ ഇതോടൊപ്പം പഴയ സൂത്രങ്ങൾ ആവർത്തിച്ച് വരുന്നതിനെ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വീണ്ടും സൂത്രങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പഴയ സൂത്രങ്ങൾ ഏതെങ്കിലും പഠിച്ചിട്ടില്ലാത്തവർക്ക് അത് വീണ്ടും പഠിക്കാനൊരവസരം കൂടെയുണ്ട്. അതിനും പറ്റില്ല എന്നുണ്ടെങ്കിൽ സമയം കളയണ്ട. ഇവിടെ ഒരുപാട് പണികളുണ്ട്. എന്തിനെങ്കിലും ഏർപ്പെടുക, അല്ല വേറെ വഴിയില്ല. ആരെയും ദുഃഖിപ്പിക്കാൻ പറയുന്നതല്ല, നിരുത്സാഹപ്പെടുത്താൻ പറയുന്നതല്ല. ഇതാണ് ഇതിൻ്റെ വഴി. ഒന്നുകിൽ ഓർമ്മ ഇല്ലാത്ത സൂത്രങ്ങൾ ആവർത്തിക്കുമ്പോൾ വീണ്ടും ഒരു തവണ അതിനെ പഠിക്കാൻ ശ്രമിക്കുക, എന്നിട്ട് ഇതിനൊപ്പത്തിനൊപ്പം പോകാൻ ശ്രമിക്കുക. അല്ലാത്തവർക്ക് മുമ്പോട്ട് ഇപ്പം മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇത് പോകുന്നു എന്നുള്ളത്. അല്ലാത്തവർക്ക് മുമ്പോട്ട് പോകുന്ന കാര്യം പ്രയാസമായിരിക്കും. ഇപ്പോ ഏത് സൂത്രം എന്ന് ചോദിക്കുമ്പോൾ ഓർമ്മ വരുന്നില്ലെന്നുണ്ടെങ്കിൽ ആ പഴയ സൂത്രങ്ങൾ ഇപ്പൊ പഠിക്കുക വീണ്ടും, എന്നിട്ട് ഒപ്പത്തിനൊപ്പം എത്തുക. അങ്ങനെ വേണമെങ്കിൽ ഒപ്പത്തിനൊപ്പം എത്താം, പഠിക്കാൻ തയ്യാറുണ്ടെങ്കിൽ. അതും പ്രയാസമാണെങ്കിൽ ഇവിടെ ഇരുന്ന് സ്ഥലം വീണക്കെടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. വ്യാകരണത്തിന് ഒപ്പത്തിനൊപ്പം പോകാൻ പറ്റില്ല. പിന്നെ അവർക്ക് വേറൊരു കാര്യം ചെയ്യാം, പഠിച്ചവരുടെ അടുത്ത് പോയിരുന്ന് ആദ്യം പോലെ വീണ്ടും തുടങ്ങണം. അത് ചെയ്യാം. ഇവിടെ മനസ്സിലാക്കി പോകുന്ന പലരും ഉണ്ട്. അവരെ അടുത്ത് പോയിരുന്ന് അവർക്കെല്ലാം ശിക്ഷിപ്പെടുക. ശാധിമാം ത്വം പ്രപന്നം എന്ന് പറഞ്ഞ് അവരെ പോയി ആശ്രയിക്കുക, താല്പര്യമുണ്ടെങ്കിൽ. എന്നിട്ട് ആദ്യം മുതലേ പഠിക്കുക, എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ എത്താൻ ശ്രമിക്കുക. ഇങ്ങനെ പല വഴികളും ഉണ്ട്. ഇതിനൊന്നിനും പറ്റിയില്ലെങ്കിൽ കാര്യമില്ല. ഇത് ആളെ കൂട്ടുന്ന സാധനമല്ല, ആളെ കുറയ്ക്കുന്ന സാധനമാണ്. ഇപ്പൊ ചതുർത്ഥിയില് അല്ല തൃതീയില് ഭൂപതിന ഭൂപതിഭ്യാം ഭൂപതിഭി. സൂത്രമുള്ളവർക്ക് വളരെ എളുപ്പമാണ്. ചതുർത്ഥിയോഗത്തിൽ ഭൂപതി ഇങ്ങേന്നിരിക്കുമ്പോ പതിസമാസേവ ഗേരംഗതിയല്ല, അത് വേണം. പക്ഷെ ഇവിടെ ഗിസഞ്ഞ നിയമം ചെയ്യുന്ന സൂത്രമാണ്, അതിനാണ് പ്രാധാന്യം. പതി സമാസ ഏവ പതിക്ക് സമാസത്തിൽ മാത്രമേ ഗിസഞ്ഞയുള്ളൂ, നിയമവിധിയാണ്. വിസഞ്ജ വരുന്നു, ദീർഘിതി ഗുണം വന്നു, ഭൂപതേ അസന്നിരിക്കുമ്പോ ആ അങ്ങേ ചതുർത്ഥിയാണ്. ഭൂപതേ എന്നിരിക്കുമ്പോ ഏച്ചോ അയ്യാദിശ വന്നു, ഭൂപതയേ ഗണപതയേ ഭൂപതിഭ്യാം ഭൂപതിഭ്യ. പഞ്ചമീന ഷഷ്ടിയിലും ഭൂപതി അസ് എന്നിരിക്കുമ്പോൾ രണ്ടിടത്തും ആദ്യം എന്ത് വരുന്നു? പതി സമാസയേവ സമാസഞ്ഞ വന്നു, പിന്നെ ഹേർങ്ങിതി ഗുണം വന്നു, മസിംഗ സോസ്ച പൂർവരൂപം വന്നു, ഭൂപതേ സകാരത്തിന് ഋത്വവിസർഗം വന്നു, ഭൂപതേഹേ ഭൂപതേഹേ ഭൂപതിഭ്യാം. പഞ്ചമി ദിവനം ഭൂപതിഭ്യ. ഷഷ്ടി ദിവനത്തിൽ ഭൂപതി ഓസന്നിരിക്കുമ്പോ ഇക്കോയണച്ചി ഭൂപത്യോ സകാരത്തിൽ ഋത്വവിസർഗം ഭൂപത്യോ. അത് നിങ്ങൾ സൂത്രം ഇങ്ങനെ പരതി കാടുകയറി പോകണ്ട, രൂപം നോക്കിയാൽ മതി ഏത് സൂത്രം വരുമെന്നറിയാം. സൂത്രത്തെക്കുറിച്ച് ചിന്തിച്ച സമയങ്ങളല്ല, രൂപം എങ്ങനെ ഇരിക്കുന്നു ഭൂപത്യോഹ. അങ്ങനെ രൂപം വരണമെങ്കിൽ എന്ത് വേണം? യുഗ വേണിച്ച് വരണം. അങ്ങനെ കണ്ടുപിടിക്കണം. പറഞ്ഞിട്ടുള്ള എപ്പോഴും രൂപം നമ്മുടെ മനസ്സിൽ ഇരിക്കണം, നേരത്തെ രൂപം അറിഞ്ഞിരിക്കണം. സൂത്രങ്ങളിലൂടെ രൂപത്തെ കണ്ടെത്താൻ ശ്രമിച്ചാൽ ഒരുപാട് പ്രയാസമാണ്. രൂപത്തിൽ നിന്ന് സൂത്രത്തെ കണ്ടെത്തുന്നതാണ് എളുപ്പവഴി. രൂപം ഭൂപതീനാം ഇത് മനസ്സിയിരിക്കുക. ഇനി ഏത് സൂത്രം വരും എന്ന് പറയാൻ എളുപ്പമാണ്. കാരണം പതി ആം വരുന്നു, പതീനാം എന്ന് പറഞ്ഞെങ്കിൽ അവിടെ നകാരം വരണമെങ്കിൽ ഏതാണ്? ഹൃസ്വനദ്യാവോ നൊട്ട് വരണം. പിന്നെ പതീന ദീർഘം വരണമെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ എളുപ്പമാണ് പറയാൻ. പക്ഷെ അതിന് നമ്മൾ പഠിക്കാൻ പോകുന്ന രൂപം നേരത്തെ നമ്മുടെ മനസ്സിയിരിക്കണം. അല്ല, തിരിച്ചു ചെയ്യരുത്. അത് ഒരുപാട് ശ്രമകരമാണ്, ക്ലേശകരമാണ്. കാരണം ഒരുപാട് സൂത്രം കൊണ്ട് ഏത് എവിടെ വരും വരില്ല എന്നൊക്കെ ചിന്തിച്ചെടുക്കാൻ സമയം വരും. പിന്നെ പഠിച്ച് നല്ല പരിചയമുള്ളവർക്ക് സൂത്രത്തിലൂടെയും ലക്ഷ്യത്തിലെത്താം. നല്ല പരിചയം വരുമ്പോൾ അവിടെ ഇതേ വരത്തുള്ളൂ എന്നറിയാം. പക്ഷെ അവരുടെയും മനസ്സിൽ രൂപം വേണം, അല്ലെങ്കിൽ സാധ്യമല്ല. മുഖ്യം എന്ന് പറയുന്ന രൂപം തന്നെ മനസ്സിലിരിക്കുന്ന രൂപം ഭൂപതി നാം. സപ്തമി ഏകോദനത്തിൽ ഹരി ഹരി ശബ്ദത്തിന്റെ സപ്തമി ഏകോദനത്തിൽ ഹരി ശബ്ദത്തിന്റെ ഹരവുന്ന ഹരിയോന്ന ഹരവും. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെ ഭൂപതവും. ഏ സൂത്രമാണ്? അച്ചഭേഹേ. പരത്തിലകുന്നു, പുറത്തിലകാരം വന്നു, വൃദ്ധി വന്നു, ഭൂപതവും. കഴിയുന്നത്ര എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. എളുപ്പം അതാണ്. രൂപം ആദ്യം തന്നെ പഠിച്ചു വയ്ക്കുക. അടുത്ത ദിവസത്തെ രൂപം എന്നാണ് നമ്മൾ ഇന്നേ പഠിച്ചു വയ്ക്കുക. പിന്നെ സൂത്രങ്ങൾ അതിനനുസരിച്ച് പ്രയോഗിക്കുമ്പോൾ വളരെ എളുപ്പമാണ്. പിന്നെ വേറെ സൂത്രങ്ങൾ വരുമോ വരല്ലേ എന്നുള്ളത് ആവശ്യമുണ്ടെങ്കിൽ അധികമായി ചിന്തിച്ചാൽ മതി. ഭൂപതിയോസ് ഭൂപത്യോഹോ ഭൂപതിഷു ആദേശപ്രത്യോഹോ ഗണപതിഷു. അപ്പൊ ഇതില് ഭൂപതി ഗണപതി തുടങ്ങിയ ശബ്ദങ്ങളിലേക്ക് ചതുർത്ഥി ഏകോദനത്തിലാണ് ഇവിടെയൊക്കെ മലയാളികൾക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഭൂപതിയെ എന്ന് പറയണോ, ഭൂപതയേ എന്ന് പറയണതോ, ഭൂപതയെ എന്ന് ഹ്രസ്വമായി പറയണോ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള തർക്കങ്ങൾ. അതിനൊക്കെയുള്ള സമാധാനമാണ് ഇവിടെ പാണിനി പറഞ്ഞിരിക്കുന്നത്. പാണിനിയുടെ നിയമം അനുസരിച്ച് ഭൂപതയേ ദീർഘമാണ്, ഭൂപതയേ ഹ്രസ്വമല്ല, ഭൂപതിയെ അല്ല. അത് പാണിനിക്ക് വ്യക്തമായ നിയമമുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇകാരാന്ത ശബ്ദങ്ങൾ പൊതുവേ ഹരിശബ്ദം പോലെയാണ്. എന്നാൽ അതിൽ സഹിശബ്ദത്തിന് മാത്രം ഒരു വ്യത്യാസം. അതാണ് നമ്മൾ സഖ സഖായോ സഖായ എന്ന് പറയുന്നത്. ഇനി വ്യത്യാസം വരുന്നത് പതി ശബ്ദത്തിന്. അവിടെ പ്രഥമയിലൊന്നും വ്യത്യാസമില്ലെങ്കിൽ പത്യാ പത്യേ പത്യുഹു എന്നുള്ള രൂപമാറ്റം ഹരിശബ്ദം പോലെ അല്ല. അതും മനസ്സിലാക്കി. പിന്നെ അതുപോലെ വികാരാന്തത്തിൽ, കാരണം ഇവിടെ ഒരുപോലെ വരുന്ന ശബ്ദങ്ങൾ വേറെ കൊടുക്കത്തില്ല. എന്തെങ്കിലും വ്യത്യാസം വന്നാലും ഒരു ശബ്ദം കാണിക്കത്തുള്ളൂ. അടുത്തിവിടെ കാണിക്കുന്ന ഒരു ശബ്ദമാണ് കതിശബ്ദം. കതി അതിനോട് പറഞ്ഞിരിക്കുന്നത് കതിശബ്ദോ നിത്യം ബഹുവചനാന്ത. കതിശബ്ദത്തിന് ബഹുവചന രൂപം മാത്രമേ ഉള്ളൂ, ഏകവചന ദ്വിവചനങ്ങളില്ല. കതി ബാലാഹ, എത്ര ബാലന്മാര്, അങ്ങനെ ചോദിക്കുന്നിടത്താണ് കതി ശബ്ദം ഉപയോഗിക്കുന്നു. കതി എന്ന് പറയുന്നൊരു അഭിയുമുണ്ട്, അതുകൊണ്ട് ഇത് സുബന്ധ ശബ്ദം. ഇത് അഭിയമല്ല, അതിന് രൂപം മാറ്റമുണ്ട്. കതി എത്ര, അത് കതി ഉപയോഗിക്കുന്നത് ഒന്നിനെ കുറിച്ച് ചോദ്യത്തിനാണിത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഒന്നിനെ കുറിച്ച് ചോദിക്കാൻ കതി ഉപയോഗിക്കില്ല, രണ്ടിനെ കുറിച്ച് ചോദിക്കാൻ ഉപയോഗിക്കത്തില്ല, മൂന്നോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കാനാണ് കതി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അത് ബഹുവചനാന്തമായിട്ട് ഉപയോഗിക്കത്തുള്ളൂ. എന്നുവെച്ചാൽ കതി സു, കതി ഔ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ട. കതി ജസ്, കതി ശസ്, കതി ഭിസ്, കതി ഭ്യസ്, കതി ആം, കതി സുപ്, ഇത്രയും നോക്കിയാൽ മതി. അങ്ങനെ പണി നമുക്കൊരു വലിയ സൗകര്യം ചെയ്തു തന്ന് രണ്ടെണ്ണം ഒഴിവാക്കി തന്നു. വേറെ ചോദിക്കണം. കൗ ബാല, കൗ കെ ബാലി കെ, അങ്ങനെ ചോദിക്കണം. കതിശബ്ദം കൊണ്ട് തന്നെ ചോദിക്കൊന്നും വാശി പിടിക്കരുത്. ഇനി എവിടെയെങ്കിലും അവനെ കാണുകയാണെങ്കിൽ മനസ്സിലാക്കണം ആ കതിശബ്ദം അവ്യയമാണ്. അതിലും ബഹുവചനാന്തത്തിന്റെ പ്രയോഗമുള്ളൂ. കതിശബ്ദത്തിന്റെ ജസ്സിലെ രൂപം ശ്രദ്ധിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒന്ന് രണ്ട് സംജ്ഞകളെ വിധിക്കുകയാണ്. ആദ്യം സംഖ്യ എന്ന് പറയുന്ന ഒരു സംജ്ഞ വിധിക്കുകയാണ്. സാധാരണ പറയുന്ന സംഖ്യയല്ല, ഏകദ്വി എന്ന് പറയുന്ന സംഖ്യ എന്നാണ്. ഇവിടെ സംഖ്യ എന്ന് പറയുന്നത് ഗുണം വൃദ്ധി എന്നെല്ലാം പറയുന്ന പോലെ ഒരു സംജ്ഞ. പാണിനിക്ക് അങ്ങനെയും ഒരു സംജ്ഞയുണ്ട്. എത്രയോ സംജ്ഞകൾ നമ്മൾ പഠിച്ചു, ഉപധ, അപൃക്തം പഠിച്ചില്ലേ. അപൃക്തം ഏ സൂത്രമാണ് വിധിക്കുന്നത്? അപ്രത്യകാൽപ്പെടുത്തുക. ഉപധ എന്ന് പറയുന്നതോ പൂർവോപധ. ഇതുപോലെ സംഖ്യ എന്ന് പറയുന്ന ഒരു സംജ്ഞ വിധിക്കുന്ന സംജ്ഞാസൂത്രമാണ് അടുത്തത്. ബഹു ഗണ വത്തു ഡത്തി സംഖ്യ. ഇവിടെ പറയുന്നത് ബഹു എന്ന് പറയുന്ന ശബ്ദം, ഗണ എന്ന് പറയുന്ന ശബ്ദം, പിന്നെ ബത്തു ഡത്തി എന്ന് പറയുന്ന രണ്ട് പ്രത്യയങ്ങൾ. പ്രത്യയം വന്നു കഴിഞ്ഞാൽ പ്രത്യയ ഗ്രഹണേ തതന്ത ഗ്രാഹ്യ നിയമം വരും. പ്രത്യയങ്ങൾ എവിടെയെങ്കിലും ഗ്രഹിച്ചു കഴിഞ്ഞാൽ തതന്തത്തെ ഗ്രഹിച്ച ഒന്നം എന്ന് പറയുമ്പോൾ ബത്തു അന്ത്യത്തിൽ വരുന്ന ശബ്ദങ്ങൾ, ഡത്തി അന്ത്യത്തിൽ വരുന്ന ശബ്ദങ്ങൾ, ബഹു ഗണ എന്ന് പറയുന്ന ശബ്ദങ്ങൾ, ഇവയ്ക്കെല്ലാം എന്തുണ്ട്? സംഖ്യ എന്ന് പേരുണ്ട്. ഏതൊക്കെയാണ്? ബഹു, ഗണ, ഈ രണ്ട് ശബ്ദങ്ങൾ, പിന്നീട് വത്തുപ്രത്യാന്തവും ഡതിപ്രത്യാന്തവും. അതൊക്കെ തദ്ധിതത്തിൽ നമ്മൾ പഠിക്കും. ഇവയ്ക്കും സംഖ്യ എന്നുള്ള സ്വപ്നയുണ്ട്. കിം എന്ന് പറയുന്നതിൽ നിന്ന് ഡതി പ്രത്യയം വന്നിട്ടാണ് കതി വരുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഡതി പ്രത്യയം ഇപ്പോൾ പഠിക്കാൻ പോകും, ബാക്കിയെല്ലാം പിന്നീട് വരും. കിം ശബ്ദത്തിൽ നിന്ന് ഡതി പ്രത്യയം വന്നു കഴിഞ്ഞാൽ കതി എന്നുള്ള ശബ്ദം സിദ്ധിക്കും. തദ്ധിത പ്രത്യയാന്തമാണ്. കൃത്തദ്ധിത സമാസ പ്രകാരത്തിന് പ്രാതിസഞ്ജം. ഇത് പ്രത്യേകത, കതിക്ക് സംഖ്യ എന്നൊരു സംജ്ഞയുണ്ട്. കിമഹ സംഖ്യ പരിമാണ ഡതിച്ചാസു. കിമ്മിൽ നിന്ന് സംഖ്യാപരിമാണാർത്ഥത്തിൽ ഡതി പ്രത്യയം വരുന്നു. അതൊക്കെ ഇനി വരുന്നതാണ്, നമ്മൾ ഇവിടെ തന്നെ പഠിക്കുന്ന. അപ്പം ഇത്രയും മാത്രം മനസ്സിലാക്കുക, കതി എന്ന് പറയുന്ന ശബ്ദം ഡതി പ്രത്യാന്തമാണ്. അതുകൊണ്ട് ബഹുഗണ ബഹു ഡതി സംഖ്യ എന്നുള്ള സൂത്രപ്രകാരം അതിന് സംഖ്യാസ്വപ്നയുണ്ട്. ഏതിന്? കതി എന്ന് പറയുന്ന ഇവിടുത്തെ പ്രാതിപതികത്തിന്. പ്രാതിപസംജ്ഞ നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഏത് സൂത്രപ്രകാരമാണ്? എങ്ങനെ? തദ്ധിത സമാസ, ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. തദ്ധിതാന്തമായതുകൊണ്ട് അതിന് പ്രാതിപതി സംജ്ഞയുണ്ട് കഥയ്ക്ക്. ഇവിടെ കൂടുതലായിട്ട് ഒരു സ്വപ്നം കൂടെ കൊടുത്തു, സംഖ്യ കഥി ഡതി പ്രത്യാന്തമായതുകൊണ്ട്. ബഹു ശബ്ദം, ഗണശബ്ദം, വതു, അതെല്ലാം ഇനി വരുമ്പോൾ നോക്കാം. ഇപ്പൊ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അങ്ങോട്ട് പോയി നമ്മൾ വെറുതെ ബുദ്ധിക്ക് ഭാരം ഉണ്ടാക്കണ്ട. അപ്പോ ഈ സൂത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, കതി ശബ്ദത്തിന് സംഖ്യ എന്നൊരു സംജ്ഞയുണ്ട്. ഇവിടെ പരത്തിൽ എന്തായിരിക്കുന്നത്? എന്താ ജസ് വിട്ടുപോരും. കതി ജസന്നിരുന്നു ഇരിക്കുന്നു. അത് ഇരുന്നാലും ഇരുന്നില്ലെങ്കിലും കതി ശബ്ദത്തിന് സംഖ്യാസംജ്ഞ ഉണ്ട്. ബഹുഗണവതുരതി സംഖ്യ തീർന്നില്ല. ഇനി ഒരു സ്വപ്നം ഇവിടെ വിധിക്കുന്നു. പണിനി സ്വപ്നങ്ങളെ വിധിക്കുന്നതിൽ യാതൊരു പിശുക്കുമില്ല. ഇഷ്ടം പോലെ സ്വപ്നങ്ങളെ വിധിച്ചു കൊടുക്കും. അടുത്ത സ്വപ്നം വിധിക്കുകയാണ്. ഇവിടെ എന്താ സ്വപ്നമാണ് വിധിക്കുന്നത്? ഷട്ട്, ഷട്ടപ്പ് എന്ന് പറയുമ്പോൾ ഷട്ട് ഒരു സ്വപ്നം വിധിക്കുകയാണ്. അതെന്താണ് പറയുന്നത്? ഡതിച്ച ഡത്യന്ത സംഖ്യ ഷട് സജ്ഞാസ്യാത്. ഡതിച്ച എന്ന് പറയുന്ന സൂത്രം എന്താണ് പറയുന്നത്? ഡതി പ്രത്യയം അന്ത്യത്തിൽ വരുന്ന സംഖ്യയ്ക്ക് ഷട്ടെന്ന സ്വപ്നയുണ്ട്. ഡതി പ്രത്യയം അന്ത്യത്തിൽ വരുന്ന സംഖ്യ അതേതാണ് ഇവിടെ? കതി. കതി എന്ന് പറയുന്നത് ഡതിപ്രത്യം അന്ത്യത്തിൽ വരുന്ന സംഖ്യയാണ്. എന്തോ എങ്ങനെ സംഖ്യയായി? ബഹുഗണവതുടതി സംഖ്യ. ഇപ്പൊ കതി ശബ്ദം എന്ന് പറയുന്നത് ഡതിപ്രത്യം അന്ത്യത്തിൽ വരുന്ന എന്താണ്? സംഖ്യ. അങ്ങനെ ഡതിപ്രത്യം അന്ത്യത്തിൽ വരുന്ന സംഖ്യയ്ക്ക് എന്ന് പറയുന്നു ഷട്ട് സംജ്ഞ, ഷട്ട് എന്ന സംജ്ഞയുണ്ട്. ഷട്ട് എന്ന് പറയുന്ന സംജ്ഞയുണ്ട്. നോക്ക് എത്ര സംജ്ഞ ഒന്നും നോക്കണം. ഇതൊന്നും ഏകസംജ്ഞാധികാരത്തിൽ വരുന്നതല്ല. കടാരാത് ഏകാസംജ്ഞ അതിന് മുമ്പെയാണ് ഈ സംജ്ഞയൊക്കെ വിധിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ആദ്യം കതിശബ്ദം ഡത്തി അന്തമായതുകൊണ്ട് സംഖ്യാശബ്ദം കിട്ടി. ഇവിടെ പറയുന്നത് ആ ഡത്യന്തമാണ് സംഖ്യാസപ്ഞയുണ്ട്, അതുകൊണ്ട് അതിന് ഷട്ട് ഷട്ടെന്ന് പറയുന്ന ഒരു സപ്നോട് വിളിച്ചു. ഇപ്പൊ കതിശബ്ദത്തിന് പ്രാതിസഞ്ജയുണ്ട്, സംഖ്യാസപ്ഞയുണ്ട്, ഷട്ട് സംജ്ഞയുണ്ട്, പ്രത്യയം പരത്തിയിരിക്കുന്നുണ്ട്, സംജ്ഞയുണ്ട്, ജസിരിക്കുന്നുണ്ട്. പ്രകൃതി എന്നൊരു സംജ്ഞ വിരിച്ചിട്ടില്ല, സംജ്ഞയുണ്ട്, അംഗം അംഗസംജ്ഞയുണ്ട്. അതാരെങ്കിലും പറയുമെന്നറിയാനാ ചോദിച്ചത്. പ്രകൃതി പരത്തിലിരിക്കുമ്പോൾ നമുക്കിവിടെ വിധിച്ച സംജ്ഞയാണ് എന്തോന്ന്? അംഗസംജ്ഞ. ഏതാണ് സൂത്രം? അസ്മാത് പ്രത്യേകി തഥാതി പ്രത്യേകം. അങ്ങനെ പല സംജ്ഞകളൊന്നുകൂടെ ഇവിടെ ഇപ്പം പ്രധാനമായിരിക്കുന്ന രണ്ടെണ്ണമാണ്. വതു ഗണ ബഹു ഗണ വതോ ഡതി സംഖ്യാപ്രകാരം കിട്ടിയ സംഖ്യാസജ്ഞയും ഡതിച്ച എന്നുള്ള സൂത്രപ്രകാരം കിട്ടിയ അതിൽ സംഖ്യാസജ്ഞ കിട്ടുന്നതിന് ഡത്യന്തമായിരുന്നാൽ മതി. ഡതി പ്രത്യാന്തമായാൽ എന്ത് സംജ്ഞ കിട്ടും? പക്ഷേ ഷഡ്സഞ്ജ കിട്ടുന്നതിന് എന്ത് വേണം? അത് ഡത്യന്തുമായിരിക്കണം, സംഖ്യയുമായിരിക്കണം. രണ്ടും കൂടെ ഒത്തു വന്നാലേ എന്ന് വെച്ചാൽ ഇപ്പൊ ബഹുഗണ രണ്ട് ശബ്ദങ്ങൾ വാക്ക് പ്രത്യാന്തം ഇതിനൊക്കെ സംഖ്യാസംജ്ഞയുണ്ട്, പക്ഷെ ഷഡ്സഞ്ജ ഇല്ല. എന്തുകൊണ്ട്? ഡത്യന്തമല്ല. ഇവിടെയൊക്കെ പണിഞ്ഞ് വളരെ സൂക്ഷ്മമായി ചിന്തിച്ചിരിക്കുകയാണ്. ഓരോന്നിനും പ്രയോജനങ്ങളുണ്ട്, അങ്ങനെ ഡത്യന്തമാക്കി ഷഡ്സഞ്ജയാക്കുന്നതിനും എന്നാൽ കേവല സംഖ്യ കിട്ടുന്നതിനും എല്ലാം പ്രയോജനമുണ്ട്. ഡത്യന്തമായി കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ പറഞ്ഞത് എന്താണ്? കിമ സംഖ്യാപരിമാണേ ഡതി, കിമ്മിൽ നിന്ന് സംഖ്യാപരിമാണ വന്നു കഴിഞ്ഞാൽ അർത്ഥത്തിലെ ഡതി ശബ്ദം വരും. അപ്പോൾ കിമ്മിൽ നിന്ന് കതി ശബ്ദം വരും. അപ്പോൾ കിം ശബ്ദത്തിന് സംഖ്യാശബ്ദം അല്ല, കതി ശബ്ദത്തിന് സംഖ്യാശബ്ദമെന്ന് ഡത്യന്തവുമാണ്. ഇനി ഡത്യന്തത്തിന് സംഖ്യാസഞ്ജ ഉള്ളതുകൊണ്ട് ഷഡ്സഞ്ജമെന്ന് ഇനി പറയണം. ഡത്യന്തമുള്ള സംഖ്യാസഞ്ജയുള്ള ശബ്ദത്തിന് ഷഡ്സഞ്ജ വരത്തില്ലെന്ന് നിഷേധിച്ചാൽ വരത്തില്ല. അങ്ങനെ നിഷേധിക്കാത്തടത്തോളം കാലം വരും, ഡത്യന്തമായി കഴിഞ്ഞാൽ വരും, ഒന്നേ തീരും. എന്തുകൊണ്ട്? ഡത്തിച്ച വിധിച്ചിരിക്കുന്നു, നിഷേധിക്കാത്തടത്തോളം കാലം. ഇത്രയൊക്കെ പ്രയാസപ്പെട്ട എന്തിനാണ്? വെറുതെ പാണിനി പ്രയാസപ്പെടത്തില്ല. നമ്മൾ വെറുതെയും പ്രയാസപ്പെടും. ഇപ്പോ കതി ജസന്നിരിക്കുകയാണ്, ഇതിന് ഷഡ്സഞ്ജയുണ്ട്. അതുകൊണ്ട് അടുത്ത സൂത്രം വരുന്നു, ഷഡ്ഭ്യോ ലുക് ജസ് ശസോഹോ. ഷഡ്ഭ്യ പഞ്ചമ്യന്തമാണ്. അപ്പോൾ ഷഡ് ശബ്ദ സംജ്ഞയുള്ള ശബ്ദങ്ങളിൽ നിന്നും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഷഡ് സംജ്ഞ വേറെയും പലതിനുണ്ടെന്ന് അല്ലേ പറഞ്ഞ ഡതിച്ച എന്ന് പറഞ്ഞത്? ഷ്ണാന്ത ഷട്ട് സൂത്രങ്ങൾ വരും. അങ്ങനെയുള്ള ഷഡ് സംജ്ഞയുള്ള ശബ്ദങ്ങളുടെ പരത്തിലിരിക്കുന്ന ജസ്സിനും ശസ്സിനും എന്തുവരും? ലുക്ക്. ഇതെന്നാണ് ഇംഗ്ലീഷിലെ ലുക്ക് ഉണ്ടായത്. എല്ലാം നമ്മുടെ സംസ്കൃതത്തിൽ നിന്ന് പോയതാ, അവരിവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയതാ, നേരെ ഇവിടെ നിന്ന് ജർമ്മനിയിൽ കൊണ്ടുപോയി, അവിടെ നിന്ന് നേരെ അമേരിക്കയിൽ, ബ്രിട്ടൻ വഴി. ഇപ്പം നമ്മുടേതല്ലാതായി തീർന്നു, നമ്മുടെ സ്വന്തം ലുക്കാണ്. ഷഡ്ഭ്യോ ലുക്ക് പറയുന്നു. ജസ്സോഹോ പറയുന്നു, ഷഡ് സഞ്ജയുള്ള ശബ്ദങ്ങളുടെ വൃത്തിയൊന്നുകൂടെ എഴുതി അതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ ആ സ്റ്റേജൊക്കെ കടന്നു. ഷഡ് സഞ്ജയുള്ള ശബ്ദങ്ങളുടെ പരത്തിലിരിക്കുന്ന ജസ് പ്രഥമ ബഹുവനം, ഷസ് ദ്വിതീയ ബഹുവനം, അതിനെല്ലാം ലുക്ക് വരും. ലുക്കെന്ന് പറഞ്ഞാൽ ലോകം തന്നെ, വേറെ ഒന്നുമല്ല. ലോകം വരുമെന്നർത്ഥം. അതെങ്ങനെ ലോകമെന്ന് മനസ്സിലാക്കുക, അതിനി പറയും. ഇപ്പം നമ്മൾ സാമാന്യമായിട്ടൊന്ന് പറയുകയാണ്, സാമാന്യമായി മനസ്സിലാക്കുക. വിശദീകരിച്ചുകൊണ്ടെങ്കിൽ പിന്നീട് പറയാം. ഇത് പഠിക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടാവുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ പിന്നെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ സൂത്രം എന്താ പറയുന്നത്? ഷഡ് സംജ്ഞയുള്ള ശബ്ദങ്ങളുടെ പരത്തിലിരിക്കുന്ന ജസ്സിനും, അതായത് പ്രഥമ ബഹുവചനത്തിനും ഷസ്സിനും ലുക്ക് വരുമെന്ന് വെച്ചാൽ ലോകം വരും. ഇപ്പൊ കതി ശബ്ദത്തിന്റെ പരത്തിലിരിക്കുന്ന ജസ് ലോപിച്ചു, അതുപോലെ തന്നെ കതി ഷസ് എന്നിരുന്നു, അതിന് ലോകം എന്ന രൂപം എങ്ങനെയിരിക്കും? കതി എന്നിരിക്കും, അതാണ് അതിന്റെ രൂപം. കതിഹി എന്ന് വേണ്ട, കതിയെന്ന് മതി. വിസർഗം വേണ്ട, കതയഹ അങ്ങനെയും വേണ്ട. പിന്നെ എന്ത് മതി? കതിയെന്ന് മതി. കതിശബ്ദത്തിന്റെ രൂപം സിദ്ധിച്ചു. പ്രഥമ ഭുവനത്തിൽ കതി ജസ്സെന്നിരുന്നപ്പോ കതിശബ്ദത്തിന് ഷഡ് സഞ്ജകളുണ്ട്. ഷഡ്ഭ്യോ ലുക്ക്, ലുക്ക് വന്നിട്ട് എന്തായി? കതി. കതിശബ്ദത്തിന്റെ പരത്തിൽ ശസ്സിരുന്നപ്പോ അവിടെയും കതിശബ്ദത്തിന് എന്ത് വന്നു? ഷഡ്സഞ്ജ, ഷഡ്ഭ്യോ ലുക്ക്, ശസ്സിന് ലോപം വന്നു. അപ്പോ എന്തായി? കതിന്നായി രൂപസിദ്ധിച്ചു. കതി കതി കതി ബിസ് എന്നിരിക്കുമ്പോഴോ കതിബിഹി വരുന്നില്ല. കതി ബസ് എന്നിരിക്കുമ്പോഴോ കതിബ്യ. കതി ആന്നിരിക്കുമ്പോഴോ കതീനാം. എന്തൊക്കെ വരുന്നു? പ്രസന്നദ്യാപു എന്നിട്ട് നാമി കതീനാം. കതിസു എന്നിരിക്കുമ്പോ കതിഷു അതിശപ്രത്യോ. അപ്പൊ കതി കതി കതിഭി കതിഭ്യ കതിഭ്യ കതീനാം കതിഷു. ഇതികാരാന്ത ശബ്ദമാണെങ്കിലും ഇതിന്റെ പ്രത്യേകത, ഇതിന് ബഹുവചനാന്ത രൂപമേ ഉള്ളൂ. ബഹുവചനാന്തത്തിൽ തന്നെ പ്രഥമാ ബഹുവചനത്തിലും ദ്വിതീയ ബഹുവചനത്തിലും ഹരിശബ്ദത്തിന് വന്നതുപോലെ ഹരയഹ പതയഹ അല്ലെങ്കിൽ സഖായഹ ഇങ്ങനെയുള്ള രൂപങ്ങളൊന്നും വരുന്നില്ല. കാരണം ഇവിടെ പരത്തിലിരുന്ന പ്രത്യയങ്ങളെ രണ്ടിനെയും ലോപിപ്പിച്ചു. ഷഡ്യോ ലുക്ക്. മനസ്സിലായല്ലോ? മനസ്സിലായോ? മനസ്സിലായോ? അങ്ങനെ മനസ്സിലായെങ്കിൽ അടുത്ത രണ്ട് സൂത്രങ്ങളും പഠിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. പ്രത്യേകിച്ച് ലുക്സ്ലു ലുപഹ പ്രത്യേകലുപേ പ്രത്യേകലക്ഷണം, ഇത് മനസ്സിലാകാത്തവർക്കാണ് ആ സൂത്രം. മനസ്സിലാക്കി നിങ്ങൾ രണ്ടൊരു സൂത്രം ഇനി പഠിക്കേണ്ട, മുമ്പോട്ട് പോകാം. അതുകൊണ്ടാണ് ചോദിച്ചത് മനസ്സിലായോ. പിന്നെ അടുത്ത് വരുന്ന സൂത്രം മൂന്നാമത്തന്ന ലുമ്പത്താങ്കസേതും പഠിക്കേണ്ട കാര്യമില്ല. കാരണം മനസ്സിലായി കഴിഞ്ഞു. മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പോട്ട് പോകാം, മൂന്ന് സൂത്രം പഠിക്കാം, അല്ലെങ്കിൽ അടുത്ത ശബ്ദത്തിലേക്ക് പോകാം. ഇവിടെ ചോദിച്ചു മനസ്സിലായോ ഇല്ലയെന്ന്. എല്ലാവർക്കും മനസ്സിലായി. മൂന്ന് സൂത്രത്തിന്റെ ആവശ്യമില്ല. പാണിനിക്ക് ആവശ്യമുണ്ട്, നമുക്കാവശ്യമില്ല. പണിയേക്കാളും നമ്മൾ വളരെ ഫോർവേഡായി. ആവശ്യമുണ്ടോ? മനസ്സിലായി എന്ന് പറഞ്ഞ ആവശ്യമില്ല. അപ്പൊ കതിശബ്ദത്തിന്റെ സ്ഥിതികളെല്ലാം മനസ്സിലായോ? മനസ്സിലാകത്തില്ല ഇത്രയും കൊണ്ട്. കാരണം ഷഡ്ഭ്യോ ലുക്ക് എന്ന് പറഞ്ഞു. ഈ ലുക്ക് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഞാൻ പറഞ്ഞു ലോകമെന്ന്. എവിടെ പറഞ്ഞിരിക്കുന്നു ലോകം എന്താണെന്ന്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ലുക്കല്ല. എന്താണ് ലോകം എന്ന് പറയുന്നത്? അദർശനം ലോപഹ. അത് പഠിച്ചിട്ട് ഓർമ്മയുള്ളവരാണെങ്കിൽ ചോദിക്കും ലോകം എന്ന് പറഞ്ഞാൽ അദർശനം ലോപഹ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലോകമല്ല, പിന്നെയോ ലുക്ക്. അപ്പൊ ഇതെങ്ങനെ ലോകമാകുമെന്ന് ചോദിക്കാം. പക്ഷെ അത് മനസ്സിൽ സംശയമില്ലാതെ തന്നെ മനസ്സിലായാൽ പിന്നെ എന്തിനാണെന്ന് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. പക്ഷെ പാണിനി പറയുന്നത് അങ്ങനെയല്ല. ലോകം എന്ന് പറഞ്ഞാൽ അദർശനൻ ലോകഹ പ്രസക്തസ്യ അദർശനം ലോകസജ്ഞം സ്യാത്. ലോകം എന്ന് പറയുന്ന ഒരു സജ്ഞയാണ് അദർശനത്തിന്. അതിനെ ലോകമെന്ന് വിളിക്കാവൂ? അദർശനം ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ലുക്കിന് അദർശനത്തിന്റെ സജ്ഞയല്ല ലുക്ക്. അപ്പൊ ലുക്ക് എന്താണെന്ന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് അടുത്ത ഇത് പറയുന്നത്, പ്രത്യസ്യ ലുക്ക് ലുപഹ. പ്രത്യസ്യ ലുക്ക് ശ്ലു ലുപഹ. ലുക്ക് ശ്ലു ലുപ്പ് ശബ്ദൈ കൃതം പ്രത്യയ ആദർശനം ക്രമാത് തത്ത് തത്ത് സ്വപ്നം സ്യാത്. ലുക്ക് ശ്ലു ലുപ്പ് ശബ്ദൈ കൃതം പ്രത്യയ ആദർശനം ക്രമാത് തത്ത് തത്ത് സ്വപ്നം സ്യാത്. ഈ സൂത്രത്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദർശനമാണ്. ഈ സൂത്രത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് അദർശനമായി. ഇപ്പൊ ലോപഹ എന്ന് പറയുന്നത് എങ്ങനെയാണോ അദർശനമാകുന്നത്, അതുപോലെ ലുക്കെന്ന് പറയുന്നതും അദർശനമാണ്. അപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി. പക്ഷെ അങ്ങനെ അദർശനമായി കഴിഞ്ഞാൽ എന്നാ പിന്നെ ലോകം പറഞ്ഞാൽ പോരെ? എന്തിനാണ് ലോകം എന്നൊക്കെ പറഞ്ഞാൽ മതി, ഇവിടെ എന്തിനാണ് ലുക്കെന്ന് പറയുന്നത്? അതിനു വേണ്ടിയിട്ടാണ് അടുത്ത സൂത്രം പറയുന്നത്, പ്രത്യയ ലോപേ പ്രത്യയ ലക്ഷണം പ്രത്യയലുത്തേ തദാശ്രിതം കാര്യം സ്യാത്. അപ്പോഴാണ് ഇവിടെ പറയുന്നത് ലുക്ക് പ്രകാരം അദർശനം വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം ആ പ്രത്യയത്തെ ആശ്രയിച്ചുള്ള വിധികളെല്ലാം വീണ്ടും തുടരാം, പ്രത്യയം വേണമെന്നില്ല എന്ന് പറഞ്ഞാൽ ജസിച്ച പ്രകാരം ഗുണം വീണ്ടും ലോകം വന്നാലും ജസിന് ലോകം വന്നാലും ജസിച്ച പ്രകാരം ഗുണം വരാം കഥയ്ക്ക്. അതിനടുത്ത് പറഞ്ഞിരിക്കുന്നു ഇത് ജസി ചെയ്ത് ഗുണേ പ്രാപ്തേ പറയുന്നു, അത് വരാൻ പാടില്ല. എന്നുമത അംഗസ്യ ലുബന്ധ ശബ്ദേന ലുപ്തെ തന്നിമിത്തം അംഗകാര്യം നസ്യാ പറയുന്നു ഇല്ല. ലുക്ക് വന്നു കഴിഞ്ഞാൽ ജസിച്ച പ്രകാരം ഗുണം വരാൻ പാടില്ല, അതുകൊണ്ട് രൂപം കതിയെന്ന് തന്നെ ഇരിക്കും. എന്നുവെച്ചാൽ ഷഡ്ഭ്യോ ലുക്ക് വന്നപ്പോൾ തന്നെ കതിയെന്ന് പറയുന്ന രൂപം ശ്രദ്ധിച്ചു കഴിഞ്ഞു. പക്ഷേ ലുക്കെന്ന് വിധിച്ചു, അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, എന്ത് സംഭവിക്കാം, എന്ത് സംഭവിക്കാൻ പാടില്ല എന്നുള്ള ഒരു അധികമായ വിശദീകരണമാണ് അടുത്ത മൂന്ന് സൂത്രങ്ങളിൽ കൊടുക്കുന്നത്. അത് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യും.